സാനഗെല്ലങ് ആദമോളി അസൽ ദാത്തങ് ബ്രൗസ്തോൻ സാനഗെല്ലങ് ഓത്പല എല്ലൻ തോപ്രോക്തൻ കത്രസുന്നൻ കാനഗെല്ലങ് യഥാർത്ഥം കറാങ്ക ജായ്ത നെഗുൻഗൊർമെതി നെ ആയിത ഒന്നേർത് കുൻബില ദേർത് ആയിത അക് എമ്രത്തി ജാനഗെല്ലങ് ഗൊർ നിച്ചിക് ബൊള്ളു കുദ്രത്ത റേക് പേർദ് ദാത്ല ശെർവെത്ത ദൊക്കുതായി ദൊക്കു സാകത്ത ഈന് പുൽ ജഹാനഗെല്ലങ് പീവ പാക ഗെല്ലങ് ഈനെ സൂയ് പെരെ ബെസ്ലെതി എനെ തീമാർഗരക് ജാന തെനെ കൊയ്നൊക് പില ദോന ഗെല്ലങ് ബെറുതൻ ഇഖാഗിത്ത് യാഷങ് യളമക്തർ സെനിങ് ഈശിങ് ഉച്ച് യാഷങ് ദ ചിക്ത ദീശിങ് സൂയ്ത്തൻ ഒത്തു നാന ഗെല്ലങ് ദുർലു ദിൽ അച്ചല്ലു ദുർദൻ പെർവായിങ് യോക് ഹൈറു ഷെർദൻ പേഷ് അൽത്ത് യാഷിങ്ത് ദേർദൻ ഗെയ്യപ് ഹൂപ് എർഖാന ഗെല്ലങ് യതി യാഷ്ട ദുഷർ ദീശിങ് അലും മെക്തെ പൊല്ല ഈശിങ് സെക്കിതിങ് ദ യാദർക്കശിങ് ദൊക്കത് വാസ്ലാബ് ഓന ഗെല്ലങ് ഓൻ ഇക്കിത് ഗുല്ലർ വിലൻ ഗെല്ലങ് ശിരിൻ ദില്ലർ വിലൻ ഒനുച്ത് ബിൽവില്ലർ വിലൻ സെയ്രി ഗുലിസ്ഥാന ഗെല്ലങ് എസെർ ഉർദ് ഒന്നേർത്ത് യാഷ്ട അർദുമാനും കലം കാഷ്ട തെർ മഹ്ബൂബ് കുസ്തുങ് ഒന്മാഷ്ട ഇഷ്കിച്ചിറ മെസ്ഥാന ഗെല്ലങ് യിങ് ബർദും ജോഷിപ് യിരം മാഷ്ട കൈനാബ് താഷിപ് ഒത്തുത് യാഷ്ലർദ് സെവുഷിപ് ഷീർഖമീൻ മെയ്ദാന ഗെല്ലങ് ഒത്തുത് വാഷ്ട സെർമെസ് പൊലുപ് യുവർദിങ് ദീൻ കൽജും ചലപ് കർക്കും ദേർത് ഖ്യാസാങ് ദോലപ് ഗെച്ചിപ് കേർസൻ സാന ഗെല്ലങ് കർക്ക് വാഷ്ട കുർദും ദസ്താനി എല്ല് ദ ബാസ്താൻ ആസ്താനി എല്ല് വാഷ്ട താപസ്താനി ഗോയ ദമസ്ഥാന ഗെല്ലങ് ആൽത്മിഷ്ട കൃഷ് ഒയ്യീർദും ആൽത്മിഷ് വാഷ്ട ജാനീർദും യത്മിഷ്ട കുഞ്ച ഗുൽ തീർദും തൊപ്ലി ദമസ്ഥാന ഗെല്ലങ് യത്മിഷ് വാഷ്ട ആഹ് ചെക്കിലർ സേസെന്നെ ദീശിങ് ദുലർ സേസെൻ മാഷ്ട ബീൽ ബുഖുലർ കൃഷ്ണ ഖ്യമാന ഗെല്ലങ് സാന്നൻ സുക്തും തോസൻ യാഷ്ട ഈമാൻഡിൽ തോസൻ മാഷ്ട മഹ്തുമുളി സെൻ യുദ് യാഷ്ട ബർബെല്ലി മെഖാന ഗെല്ലങ്